ഇനമാർന്ന് ഉടൽ താണ്ടന്റെ ഇനമേതെന്ന് ചെറുകയാൽ ഇനമേതെന്ന് കേൾക്കില്ല നിലവും കൊണ്ടും ഉള്ളവർ. ഗുരുവിന്റെ ജാതി, ഒരു ജാതി എന്നുള്ളതിന് വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പദ്യങ്ങളാണ്. ഒന്ന്, മനുഷ്യാണ മനുഷ്യത്വം ജാതിർ ഭൂത്വം ഗവാം യഥ ന ബ്രാഹ്മണാവതിരസി പത്രത്വം എത്തി ഗോപിനം. മറ്റൊന്ന് ഈ പദ്യമാണ്, ഇനമാർന്ന്. കാരണം ഇതിന് ഒന്നുകൂടി വ്യക്തമാണ്. ഇവിടെ എന്താ പറയുന്നത്, നേര് മെയ് തന്നെ ചൊല്ലുക, ഒരാളുടെ ജാതി എന്താണെന്ന് ശരീരം തന്നെ പറയുന്നു എന്നുള്ളതാണ്. മറ്റത് മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ധരിക്കുന്നത് മനുഷ്യനാണ് മനുഷ്യത്വം ജാതി എന്ന് പറഞ്ഞാൽ ആൾക്കാർ ധരിക്കുന്നത് മനുഷ്യത്വം എന്ന് വെച്ചാൽ നല്ല സ്വഭാവ ഗുണങ്ങളും ഇതാണ് മനുഷ്യത്വം, നന്മ സദ്ഗുണങ്ങൾ ഇതൊക്കെയാണ് മനുഷ്യത്വം എന്ന് സാധാരണ അത് വ്യാഖ്യാനിക്കുന്നവരെല്ലാം പറയും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് അതാണ് മനുഷ്യത്വം, അതിനെയാണ് ഗുരു ഒരു ജാതി എന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ വരുന്ന ദോഷം എന്താണ്, അങ്ങനെയുള്ള മനുഷ്യത്വം ഇല്ലാത്തവര് മനുഷ്യജാതിപ്പെടുന്നില്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ അത് ഫലത്തിൽ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി എന്ന് പറയും പോലെയാവും. അപ്പോ അത് വ്യക്തമാണ്, പക്ഷെ അത് സംസ്കൃതവും തർക്കവും ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അത് വ്യക്തമാണ്, എല്ലാവർക്കും വ്യക്തമാണ്. എന്നാൽ ഇതങ്ങനെ ഇതിട്ട് പറയുന്നുകൊണ്ടാണ് നേര് മെയ് തന്നെ കണ്ടറിയുന്ന എന്തോ അതാണ് ജാതി. മറ്റ് ജീവികളുടെ ജാതിയെ കുറിച്ച് അതുകൂടെ ചിന്തിക്കേണ്ട പ്രശ്നമില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ മനുഷ്യന്റെ ജാതി ഏതെന്നുള്ളതാ പ്രശ്നം. അവനവന്റെ ഗുണവുമായിട്ടോ കർമ്മവുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല. അത് ബന്ധം അവന്റെ ശരീരവുമായിട്ടാണ്. ശരീരം കണ്ടാൽ തിരിച്ചറിയുന്ന ഏതാണ്, അതാണ് അവന്റെ ജാതി. ഇവിടെ പറയുന്നത് ജീവശാസ്ത്രപരമായി അല്ലെങ്കിൽ ശരീരശാസ്ത്രപരമായി മനുഷ്യന്റെ ജാതി എന്ന് പറയുന്നു. ഇതാണ് പ്രത്യേകിച്ച് തിരിച്ചറിയേണ്ടത്. അല്ലാതെ മനുഷ്യത്തോളവരോ ഇല്ലയോ എന്നുള്ളതുമായിട്ട് യാതൊരു ബന്ധമില്ല. അതിന് ആൾക്കാർ നിരന്തരം പറയുന്നുണ്ടാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ പദ്യം കൂടെ അറിയില്ല. എന്താണ് നേര് മെയ് തന്നെ കണ്ടറിയുന്നതാണ്, കേൾക്കുകയോ മണയ്ക്കുകയോ രുചിക്കുകയോ ഒന്നും വേണ്ട, കണ്ടറിയുന്നതാണ് മനുഷ്യന്റെ കാര്യം. ഇതിനെ ജാതിയായിട്ട് അംഗീകരിക്കുന്നു. അപ്പൊ അതുവരവും മനുഷ്യന്റെ ഉയർച്ചയും താഴ്ചയും എല്ലാ മനുഷ്യരും എന്താണ് മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരും. അപ്പൊ അതിനെ മാത്രം ജാതിയായിട്ട് അംഗീകരിച്ചാൽ മതി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജാതിയെ സംബന്ധിച്ച്. ഇത് മനസ്സിലാക്കിയാലേ ഗീതയിലും മറ്റും പറയുന്ന ഗുണകർമ്മങ്ങൾ അനുസരിച്ചുള്ള ജാതി എന്ന് പറയുന്നത് അല്ല ഗുരു പറയുന്നതെന്ന് മനസ്സിലാക്കാൻ. ഗീതയിൽ പറയുന്ന അത് തന്നെ, അത് മനസ്സിലാക്കും. മുൻപും പറഞ്ഞിട്ടുണ്ടോ, ഗീതയിൽ പറയുന്ന ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ജാതിയാണ്, പക്ഷെ ഗുരു പറയുന്ന അതല്ല എന്നുള്ളതാണ് വ്യത്യാസം. ഗുരുവിന്റെ സിദ്ധാന്തമായിട്ട് അത് അംഗീകരിക്കാൻ പറ്റും. പിന്നെ അത് അംഗീകരിക്കണം, വേണമെങ്കിലൊക്കെ അംഗീകരിക്കാം. എങ്ങനെ, നല്ല ഗുണകർമ്മങ്ങളുള്ളവൻ നല്ല മനുഷ്യൻ, മോശം ഗുണകർമ്മങ്ങളാണ് ഇവൻ മോശം മനുഷ്യൻ. അങ്ങനെ പറയാം, അത്രയേ ഉള്ളൂ. അതിനപ്പുറം അതിനെന്താണ് ജാതി എന്ന് പറയാൻ പറ്റില്ല. ഈ താഴ്ന്ന ജാതി എന്ന് പറയുന്നതിന് സംസ്കൃതത്തിൽ പറയുന്നത് നീച്ച ജാതി എന്നാണ്. നീച്ച താഴ്ന്നുള്ളത്. പക്ഷെ ഈ നീചം എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായൊരു അർത്ഥമാണ്, പ്രയോഗമാണ്. നീചൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം കൊള്ളരുതാത്തതിനാണ്. ജാതിയിൽ ഈ നീച ശബ്ദം ചേർത്ത് പ്രയോഗിക്കുമ്പോൾ നീച ജാതി എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ടവരെന്നാണ്. പക്ഷെ ആ ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെയൊക്കെ ഇന്നത്തെ സാധാരണ മനുഷ്യൻ പറയുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആരും നീചജാതി എന്ന് പ്രയോഗിക്കാറില്ല. മേൽജാതി കീഴ്ജാതി എന്ന് പ്രയോഗിക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റും. ആ ശബ്ദങ്ങൾ പ്രയോഗിക്കും, പണ്ടങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അതിന്റെ സ്ഥാനത്ത് നീചജാതി എന്നാരും ഇതിനെ വിശദീകരിക്കും പറയും. പക്ഷെ വടക്കേന്ത്യയിലൊക്കെ മനുഷ്യന്റെ സാധാരണ സംഭാഷണത്തിൽ അവര് താഴ്ന്ന ജാതി എന്ന് പറയുന്നതിന് പേര് ഉപയോഗിക്കുന്ന വാക്ക് നീചജാതി. കാരണം അതങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയതാണ്. ഇനി ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ അന്ന് കേരളത്തിൽ ഇത് തന്നെ ഉപയോഗിച്ചിരുന്നു, നീചജാതി. ഒരു ജാതി കൊണ്ടവൻ അങ്ങേയറ്റം നീചനാണ്. അത് പ്രധാനമായും ആ നീചത്വം വരുന്നത് എന്താണ്? അവൻ അശുദ്ധനാണ് എന്നാണ്. ശുദ്ധാശുദ്ധ വിചാരമാണ്. അവൻ അശുദ്ധനാണ്, അതുകൊണ്ട് നീചനാണ്. ഞങ്ങളെല്ലാം ശുദ്ധരാണ്, അതുകൊണ്ട് ശ്രേഷ്ഠജാതി. നീചജാതി ശ്രേഷ്ഠജാതി. അപ്പോൾ ആ നീചജാതി എന്ന് കേൾക്കുമ്പം തന്നെ ഒരാളുടെ മനസ്സിൽ ഒരറപ്പുണ്ടാവും. താഴ്ന്ന ജാതി എന്ന് പറയുന്നവരല്ല നീചജാതി എന്ന് പറയുന്നത്, അശുദ്ധനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പൊളി ചൊല്ലും നിലം ചൊല്ലുവത് എഴുവെന്ന് നിലയ്ക്കയാൽ പിഴിവില്ല നിലം ഒന്നാണ് പൊളി ചൊല്ലൊരു കാര്യം. മറ്റുള്ളവരെ കൊണ്ട് നീചജാതി എന്ന് പറയിക്കാതിരിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞു, ഗതിയില്ലാതെ കള്ളം പറഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് ഇന്നും വടക്കേന്ത്യയിൽ പോയി കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ആശ്രമം അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ സ്വയം എന്ന് പറയുന്നത് മേൽജാതിയാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീചജാതി എന്നുള്ള ഒരു ലേബൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ഇനി പറയാൻ എന്റെ ജാതി ഇന്നതാണ് പക്ഷെ ജാതി ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. കാരണം ജാതി ഏതാണ് ശ്രേഷ്ഠ, ഏതാണ് നീചമെന്നുള്ളതിന് അവർക്ക് ചില അളവ് പോലുണ്ട്. അത് വെച്ചവരെ അതിന് അംഗീകരിക്കത്തില്ല. അപ്പൊ പിന്നെ വേറെ വഴിയൊന്നുമില്ല. അവിടെ പോയിട്ട് കള്ളം പറയുന്നവരോ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വേറെ വഴിയിൽ അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കള്ളം പറയുന്നത്. ജാതി നീതി കുലഗോത്ര ദൂരഗോ എന്നൊക്കെ വിവേകചൂടാമണികളൊക്കെ പറയുന്ന കേട്ടിട്ട് വേദാന്തികളെ പ്രസംഗിക്കും. എന്തോ ശങ്കരായത്തെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ ജാതി നീതി കുലഗോത്ര ഒന്നും ഇല്ലാത്തവർ. അതൊക്കെ പറയുന്ന ആത്മാവിനെ കുറിച്ചാ, മനുഷ്യനെ കുറിച്ചല്ല. അതുകൊണ്ട് തന്നെ പിന്നീട് പറയും എന്താണ് ജന്തുവിനാം നരജന്മ ദുർലഭമത പുംസ്കും തതോ വിപ്രത എന്നാ പറയുന്നത്. മനുഷ്യർ ജന്മം കിട്ടുക വളരെ പ്രയാസം, പിന്നെ പുരുഷനാകുക അതിലും പ്രയാസം, വിപ്രനാകുക എന്ന് പറഞ്ഞ ഈ ശ്രേഷ്ഠനാകുക എന്ന് പറഞ്ഞാൽ അതിലും പ്രയാസമാണ്. തൊട്ടടുത്ത് പറയും ആത്മാവിന് ജാതി ഇല്ല എന്ന് പറയും, അടുത്ത് പറയും വിപ്രത്വം. അപ്പൊ അവര് ആത്മാവിൽ ജാതിയില്ല, ശരീരത്തെ ജാതി കൽപ്പിക്കുന്നു. ഇതാണ് ആ ശരീരത്തിൽ കൽപ്പിക്കുന്ന ജാതിയാണ് ഇവിടെ എന്ത് പറയുന്നത്? മനുഷ്യത്വം. അപ്പൊ ശരീരത്തിൽ ജാതിയുണ്ട്, അത് മനുഷ്യത്വം എന്ന് പറയുന്നതാണ്. കണ്ടാ തിരിച്ചറിയുന്ന എന്നുവെച്ചാൽ മനുഷ്യ ശരീരം തന്നെ അവന്റെ ജാതി. ആ മനുഷ്യ ശരീരം തന്നെ മനുഷ്യശരീരത്തിന്റെ അടയാളങ്ങൾ കൊണ്ട് അതിനെ തിരിച്ചറിയുന്നു. അത് വളരെ കൃത്യമായി മനസ്സിലാക്കി. അതുകൊണ്ട് ഗുണകർമ്മങ്ങൾ ഉള്ള ജാതി, ഗീതയുടെ ജാതിയൊന്നും ഇവിടെ ശരിയാകും. ഗീതയിലത് ശരിയാണ്. ശങ്കരാചാര്യ പോലും നീച്ച ജാതി എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. പണ്ടങ്ങനെയാണ് പ്രയോഗിച്ചുകൊണ്ട്. അശുദ്ധരായ മനുഷ്യരെന്നുള്ളതാണ് അവിടെ. പിന്നെ നീചന്മാരെന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ കുറിച്ച് നീചനെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നു? ആർത്തം തന്നെ കണ്ട് മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അത് ജാതി ചേർത്ത് പറയുന്നതാണ്. അങ്ങനെ കള്ളം പറയാതെ അപ്പൊ ഇന്ന് മനുഷ്യൻ അവന്റെ രേഖകളിലൊക്കെ ഉപയോഗിക്കുന്ന ജാതി, ആ ജാതി എന്ന് പറയുന്നത് ഗുരു ഈ പറയുന്ന ജാതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇന്ന് മനുഷ്യൻ എഴുതുമല്ലോ അവന്റെ സർട്ടിഫിക്കറ്റ് നായർ കീഴവരെന്നൊക്കെ എഴുതി വെച്ചാണ്. ഈ ജാതിയും ഗുരുപ്പ് പറയുന്ന ജാതിയും തമ്മിൽ വരുന്ന വ്യത്യാസം ഇന്നുകൊണ്ട് വ്യത്യാസം. ഇന്നും ഈ ജാതികളെല്ലാം മനുഷ്യ രേഖപ്പെടുത്തുന്നുണ്ട്. ജാതി എന്ന് തന്നെ രേഖപ്പെടുത്തുന്നത്. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? കൃത്രിമെന്ന് പറഞ്ഞു അത് പാരമ്പര്യമായി ഒരാളിൽ വന്നു ചേരുന്നതാണ്. ബ്രാഹ്മണര് പറയുന്നു നീ എന്തുകൊണ്ട് ബ്രാഹ്മണനായി? എന്റെ അച്ഛനും നീ ബ്രാഹ്മണനായിരുന്നു. അപ്പൊ നീ എന്തുകൊണ്ട് നായരായി? നീ എന്തുകൊണ്ട് ഈഴവനായി? എന്റെ അച്ഛനും അമ്മയും അതായിരുന്നു. അങ്ങനെ പാരമ്പര്യമായി വന്നു ചേരുന്ന ജാതി, ആ ജാതിയാണ് മനുഷ്യനെന്ന് രേഖപ്പെടുത്തുന്നത്. രേഖകളിലെല്ലാം എഴുതുന്ന ആ ജാതി. ഗുരു പറയുന്നത് മനുഷ്യന്റെ ജാതി എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെ അവന്റെ ജാതി. അപ്പോ പിന്നെ ഈ പറയുന്ന മറ്റു ജാതികളോ എന്ന് എല്ലാവരും എഴുതി വയ്ക്കുന്ന ജാതികളോ അതെന്താ? അതാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാരുണ്ടാക്കിയാണ് ആ വാക്ക്. അത് പ്രാചീനമല്ല. കാസ്റ്റ് കാസ്റ്റ് എന്ന് വെച്ചാൽ സി എ എസ് ടി ഇ ആണ്. സി എ എസ് ടി കാസ്റ്റിന്റെ അർത്ഥം വേറെയാണ്. ടെലി കാസ്റ്റ്, പിന്നെ കാസ്റ്റിംഗ്, ഉരുക്കി ഒഴിക്കുന്നതിന് കാസ്റ്റ് ചെയ്യാം, ബാർപ്പൊക്കെ ഉണ്ടാക്കുന്നത് അതിന് കാസ്റ്റിംഗ് എന്ന് മോഡൽ ഉരുക്കി ഒഴിക്കുന്നത് അത് വേറെയാണ്. പോർച്ചുഗീസ് ഉണ്ടാക്കിയ ഈ സി എ എസ് ടി ഈ കാസ്റ്റ് അതാണ് ഈ പറയുന്നത്. ഇത് രണ്ടും നമ്മൾ വ്യത്യാസം തിരിച്ചറിയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. ഇപ്പോ ഗുരു പറയുന്ന എന്താണോ നേര് മെയ് തന്നെ ചെറിയ ശരീരം കണ്ടാൽ തിരിച്ചറിയുന്ന എന്താണോ അതാണ് എന്ത്? അത് കാസ്റ്റല്ല, അതാണ് ജാതി. അതുള്ളത് തന്നെ മറ്റേ പോർച്ചുഗീസുകാർ പറഞ്ഞ കാസ്റ്റ് അതാണ് എന്ത് വരുന്നത്, പാരമ്പര്യമായി ഒരു മനുഷ്യന് വന്നു ചേരുന്നു. ഇത് രണ്ട് രണ്ടാണ്. രണ്ട് രണ്ടാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അപ്പോ ചോദിക്കും കാസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെന്ന് പറഞ്ഞാൽ അതാ പറയാം ഇന്നതാണ് എന്റെ കാസ്റ്റ്. ജാതി എന്താണെന്ന് ചോദിച്ചാൽ പറയാം മനുഷ്യനാണ്, കുഴപ്പമൊന്നുമില്ല. കാസ്റ്റ് വേറെ ജാതി വേറെ രണ്ട് രണ്ടായി. പക്ഷേ നമ്മുടെ സംസ്കൃത പാരമ്പര്യത്തിൽ ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ വന്നുകൊണ്ടിരുന്ന കാസ്റ്റല്ല, ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ വന്നുകൊണ്ടിരുന്ന എന്താണ്, ജാതി. അതാണ് ശങ്കരാചാര്യ എന്ന് പറഞ്ഞ എന്താണ്, നീച ജാതി അല്ലെങ്കിൽ വർണ്ണം. വർണ്ണമൊന്നും പറയും, ഈ വർണ്ണമെന്ന് പറയുന്നതിന് ഒരു വ്യത്യാസമുണ്ട് ജാതിയുമായിട്ട്. ഈ വർണ്ണമെന്ന് പറയുന്ന ശബ്ദം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഈ നാല് ജാതിക്കാർക്കും ഉപയോഗിക്കും വർണ്ണം. ജാതി എന്ന് പറയുന്നത് ഈ നാലു പേർക്ക് ഉപയോഗിക്കും, ബാക്കി എല്ലാവർക്കും ഉപയോഗിക്കും. നാലും പെടാത്തവർക്കും ജാതി ഉപയോഗിക്കും. ഇതാണ് അതിൽ വരുന്ന വ്യത്യാസം. ചാതുർ വർണ്ണ്യം എന്നുവെച്ചാൽ നാല് വർണ്ണം എന്നാണ്, നാല് ജാതി എന്നാണ്. അപ്പോ ഈ നാല് ജാതി എന്ന് പറയുന്ന കാസ്റ്റാണ്. അതെങ്ങനെ വന്നു ചേരുന്നു? മാതാപിതാക്കളിൽ നിന്ന് വന്നു ചേരുന്നു, ജന്മം കൊണ്ടല്ല. ജന്മം കൊണ്ട് വരുന്നതല്ല, പിന്നെയോ മാതാപിതാക്കളല്ല. എന്റെ അച്ഛൻ ബ്രാഹ്മണനാണ്, അമ്മയും ബ്രാഹ്മണാണ്, അതുകൊണ്ട് ഞാനും എന്താകുന്നു, ബ്രാഹ്മണനാകുന്നു. അത് ഒരു സമാധാനം പറയാനുള്ളൂ. എന്താണ്, എന്റെ അച്ഛനും അമ്മയും അതായതുകൊണ്ട് ഞാനും അതാണ്. അതാണ് കാസ്റ്റ്. അപ്പോ അതൊരു പ്രത്യേക വിഭാഗമാണ്, ഒരു പ്രത്യേക ഗ്രൂപ്പാകുന്നു, കാസ്റ്റ് ഗ്രൂപ്പ്. ജാതി അങ്ങനെയല്ല. അപ്പൊ ഗുരു പറയുന്ന എന്താണ്, ഈ കാസ്റ്റ് എന്ന് പറയുന്നത് ഇത് ജാതിയല്ലെന്നാണ് ഗുരു പറയുന്നത്. മനസ്സിലാകും, കാസ്റ്റ് എന്ന് പറയുന്നത് ജാതിയല്ല. ജാതി എന്ന് പറയുന്നത് അച്ഛനും അമ്മയിൽ നിന്നും കിട്ടുന്നതല്ല ജാതി എന്ന് പറയുന്നത്. പിന്നെയോ അച്ഛനും അമ്മയിൽ നിന്നും കിട്ടുന്നില്ല, താൻ ജനിക്കുമ്പം തന്നിൽ വന്നു ചേരുന്നു. എന്തുകൊണ്ട് അച്ഛനും അമ്മയിൽ നിന്നും വരുന്നതല്ല എന്ന് പറയും? കാരണം എല്ലാ അച്ഛനും അമ്മയ്ക്കും എനിക്കും എന്നെപ്പോലെയുള്ള എല്ലാ സന്തതികൾക്കും ഇതൊന്നും തന്നെ മാറ്റമില്ല, മറ്റേതിനെല്ലാം മാറുന്നുണ്ട്. അച്ഛനും അമ്മയിൽ നിന്നും വരുന്നത് എന്താണോ എല്ലാവർക്കും ഒരുപോലെയല്ല. കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. ലോകത്തങ്ങനെയല്ല, അച്ഛനും അമ്മയിൽ നിന്നും വന്നിരുന്നു. അതുകൊണ്ടാണ് അമ്പത്തർ പറഞ്ഞ അതും ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. അത് പാരമ്പര്യത്തിൽ നിന്ന് വന്നു ചേരും. യഥാർത്ഥത്തിലുള്ള കാസ്റ്റ് എന്ന് പറയുന്നത് ജനനം കൊണ്ട് കിട്ടുന്നു. അതിന് മനുഷ്യനായി ജനിക്കണം, ജനിച്ചാൽ അവൻ മനുഷ്യജാതിയാണ്. മറ്റേ അങ്ങനെയല്ല, മറ്റേ ജാതിയാവണമെങ്കിൽ എന്ത് ചെയ്യണം, അവനൊരു മാതാപിതാക്കളുടെ സന്തതിയായി ജനിക്കണം, എന്നാലേ ആ കാസ്റ്റ് കിട്ടും. ഈ കാസ്റ്റ് എന്ന് പറയുന്നത് ആ പദം തന്നെ കൊണ്ടുവന്നത് ആരാണ്, പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ് കാസ്റ്റ്. അപ്പോ അത് ജാതി എന്ന് പറഞ്ഞിരുന്നു പഴയകാലത്ത്. ഈ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നത് ജാതിയാണെന്ന് പറഞ്ഞതിനാണ് ഗുരുദേവൻ നിഷേധിക്കുന്നത്, അത് ജാതിയല്ല. പണ്ടങ്ങനെ വിശ്വസിച്ചിരുന്നു, അതാണ് ജാതി. അത് കാസ്റ്റായി കഴിഞ്ഞാൽ പിന്നെ അതിന് ജാതിയാക്കേണ്ട കാര്യമില്ല, കാസ്റ്റാണ്. അപ്പൊ ഇന്ന് എന്താണ് നിങ്ങൾക്ക് പേരിന്റെ കൂടെ കാസ്റ്റ് എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല, കാസ്റ്റായിരിക്കണം, ജാതിയാകരുത്. മനസ്സിലാകുന്നില്ല പറയുന്നത്? ജാതിക്കോളം പാടില്ല, പിന്നെ എന്ത് കോളമാ? കാസ്റ്റ് കോളമോ? ജാതിയല്ല. അപ്പൊ അതിനൊരു യാഥാർത്ഥ്യമായി അംഗീകരിക്കേണ്ടി വരും. പിന്നെ പ്രശ്നം വന്ന എന്താണ്? ഈ കാസ്റ്റ് എന്ന് പറയുന്നത് ജാതിയാണെന്ന് സമർത്ഥിക്കുകയും അതിനെ ജാതിയാക്കിയിട്ട് അതിൽ ഉച്ചനീചത്വങ്ങൾ കൽപ്പിക്കുകയും ചെയ്തിടത്താണ് പ്രശ്നമുണ്ടായത്. അപ്പൊ ആദ്യം അതിന് ജാതിയല്ലാന്ന് മനസ്സിലാക്കും, അതൊരു കാസ്റ്റാണ്. മാതാപിതാക്കളുടെ സന്താനമായതുകൊണ്ട് അങ്ങനെ പറയുന്നു. സമൂഹത്തിൽ അങ്ങനെ ഒരു വേർതിരിവുണ്ടായി, അത്രയേ ഉള്ളൂ. അപ്പോ ജാതിയാണ് അതെന്ന് പറഞ്ഞ് ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി കൂട്ടിയതും അതിന്റെ പേരിൽ നിയമങ്ങൾ ഉണ്ടാക്കിയതും എല്ലാം അസംബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ജാതിയല്ല. അപ്പൊ ജാതി എന്ന് പറഞ്ഞുണ്ടാക്കി എല്ലാ, കാരണം നമ്മുടെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെ? പഴയ സ്മൃതികളെല്ലാം ജാതികൾക്കനുസരിച്ചിട്ടാണ്. അപ്പൊ ജാതി എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ജാതികൾക്കനുസരിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ നിയമങ്ങളും തെറ്റാണ്, അതൊന്നും നിലനിൽക്കില്ല. അപ്പൊ അവർക്ക് എന്താ പറ്റിയത്? അവർക്ക് ഈ കാസ്റ്റും ജാതിയും തമ്മിൽ തിരിച്ചറിവില്ലാതെ, അതാണ് പ്രശ്നം സംഭവിച്ചത്. അപ്പൊ ഈ കാസ്റ്റിന് ദോഷമൊന്നും ഇല്ലെന്ന് ചോദിച്ചു. കാസ്റ്റ് എന്ന് പറഞ്ഞു കാസ്റ്റിന് ജാതി എന്നാണ് നിങ്ങൾ അർത്ഥം പറയണമെങ്കിൽ ദോഷമുണ്ട്. കാസ്റ്റിനെ കാസ്റ്റാക്കി വെച്ചു കഴിഞ്ഞാൽ ഒരു ദോഷമില്ല. ഇത് ഒരാള് ഇന്ന അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു, അതൊരു യാഥാർത്ഥ്യമാണല്ലോ, അതെന്താ ദോഷം? അപ്പൊ അത്രയുള്ളൂ കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റെ അച്ഛന്റെയും പിന്നെ അമ്മയുടെയും മകനായി ജനിച്ചു. അതും മനുഷ്യന്റെ ഒരു ഐഡന്റിറ്റിയാണല്ലോ, ഞാൻ ഇന്നാരുടെ മകനാണ്, ഞാൻ ഇന്നാരുടെ മകളാണെന്ന് പറയും. അപ്പൊ അതൊരു ദോഷമൊന്നുമില്ല. അപ്പൊ കാസ്റ്റ് എഴുതുന്നതിൽ ദോഷമൊന്നുമില്ല. അപ്പൊ അങ്ങനെ അച്ഛന്റെയും അമ്മയുടെയും മക്കളായി ജനിച്ചവരുടെ ഒരു സമൂഹം, അപ്പൊ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി, ഒരു സമൂഹം ഉണ്ടായി. അവർ പരസ്പരം ബന്ധങ്ങൾ നിലനിർത്തി, സമൂഹം ഇങ്ങനെ വിഭജിച്ചു, കാസ്റ്റുകളായി വിഭജിച്ചു. ജാതിയാണെന്ന് കണ്ടപ്പോ പ്രശ്നമായി. ജാതി എന്ന് കണ്ടപ്പോ പ്രശ്നം എന്തൊന്നും ഉണ്ടായി? കാരണം ജാതിയുടെ പേരിൽ ഉച്ചനീചത്വങ്ങൾ വന്നതൊക്കെ പ്രധാനമായിട്ടും ശാസ്ത്രങ്ങൾ കൊണ്ടുവന്നതാണ്. ഈ ജാതിക്കനുസരിച്ചാണ് ശാസ്ത്രങ്ങൾ, ജാതിയെ വേർതിരിച്ചാണ് ശാസ്ത്രങ്ങൾ ഈ ഉച്ചനീചത്വം കൂടെ ഉണ്ടാക്കിയെടുത്തത്, ജാതി എന്ന് കരുതിയാണ്. അപ്പോ അടിസ്ഥാനപരമായി ഗുരു അതിനെ നിഷേധിക്കുകയാണ്. അപ്പോ ഇന്നും സമൂഹത്തിൽ ഇങ്ങനെയുള്ള വിഭാഗം നിലനിൽക്കുന്നില്ലേ? ഉണ്ട്. മനുഷ്യരെന്നും ഗ്രൂപ്പ് തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോ അതിനെ കാസ്റ്റായി കണ്ടു കഴിഞ്ഞാൽ അവിടെ ജാതി നിയമങ്ങളൊന്നും ബാധകമേ അല്ല, കാസ്റ്റായി മാത്രം കാണുക. ജാതി നിയമങ്ങളുടെ പ്രശ്നമില്ല, മനുഷ്യൻ ജാതിക്ക് തന്നെ നിയമം ഉണ്ടാക്കി. കാസ്റ്റിനല്ലല്ലോ, കാസ്റ്റ് പോർച്ചുഗീസുകാരുണ്ടോ? അവിടെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇന്നത്തെ കാലം, കാരണം സമൂഹം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? എപ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന്റെ സ്വഭാവം അതാണ്, എപ്പോഴും പരിണമിച്ചുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. സാമൂഹ്യ പരിസ്ഥിതികൾ, ചുറ്റുപാടുകൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. പഴയകാലത്ത് എന്താ ചെയ്തത്? ഈ കാസ്റ്റുകളെ ജാതിയെന്ന് വേർതിരിച്ചിട്ട് ജാതി നിയമങ്ങൾ എഴുതി ഉണ്ടാക്കി. മനുഷ്യന് ഒരുപാട് ദുരിതങ്ങളൊക്കെ ഉണ്ടായി. ഈ ജാതിയെല്ലാം തിരിച്ചറിഞ്ഞു, കാസ്റ്റായി നിൽക്കുന്നു. അപ്പോ ഈ കാസ്റ്റിന് ഇന്ന് നിലനിൽക്കുന്ന ഈ കാസ്റ്റുകൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാം, കാസ്റ്റ് എന്നുള്ള രീതി പരിഹരിക്കാൻ ദോഷമൊന്നുമില്ല. അപ്പോ നിങ്ങളുടെ കാസ്റ്റ് രേഖപ്പെടുത്തിയാൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കുമെങ്കിൽ രേഖപ്പെടുത്തുന്നതിന് ഒരു തെറ്റില്ല, ജാതിയല്ല. അപ്പൊ ജാതിയും കാസ്റ്റും വേർതിരിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴിയാണ് ഈ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി. കാരണം ഗുരു എന്താ പറയുന്നത്? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നേര് മെയ് തന്നെ ചെന്ന് ശരീരം കാണിക്കുന്നതാണ് ജാതി. അങ്ങനെ പിന്നെ ഇന്നങ്ങനെ ജാതി പറയുന്ന ആൾക്കാർ ചോദിക്കും, ഒരു ജാതിയുള്ളവെങ്കിൽ ജാതി പറയാൻ പറ്റും. ശരീരം കണ്ട് തിരിച്ചറിയുന്നതാണ് എന്ത്? മനുഷ്യന്റെ ജാതി. അപ്പൊ പിന്നെ ഇന്നങ്ങനെ ജാതി പറയും? ജാതി എന്ന് പറയേണ്ട ആവശ്യമുണ്ടല്ലോ മനുഷ്യർ. ജാതി പറയണ്ട, കാസ്റ്റ് പറഞ്ഞാൽ ജാതി. എങ്ങനെ അത് മാറ്റണം? ജാതി എന്ന് പറയുന്നത് മാറ്റി അവിടെ കാസ്റ്റ് എന്നാണ്. എങ്ങനെ? ആ മലയാളത്തിൽ വരുമ്പോൾ കാസ്റ്റ് എന്നാക്കണം, ജാതി മാറ്റണം. ജാതി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം കൊണ്ടാ തിരിച്ചറിയുന്നതാണ് ജാതി. കാസ്റ്റ്, കാസ്റ്റിന്റെ മലയാളം ജാതിയല്ല, കാസ്റ്റിന്റെ മലയാളം കാസ്റ്റിയല്ല. കാസ്റ്റിന്റെ മലയാളം എന്ന് പറയുന്നത് എന്താണ്? കാസ്റ്റിയല്ല. പെയ്യിരിക്കുന്ന സാധനം ഇതെന്താണ്? മൈക്ക്. ഇതിന്റെ മലയാളം എന്താ? എന്താ മലയാളം? ഉച്ചഭാഷിക ശരിയായൊരു മലയാളം പറയുന്നതിന് നല്ല മൈക്കെന്ന് പറയുന്നതാണ്. ഉച്ചഭാഷ എന്ന് പറയുന്നത് ആ കേൾക്കുന്ന സാധനം, ഉച്ചത്തി പറയും, അതിനാണ് നമ്മൾ ഉച്ചഭാഷ എന്ന് പറയുന്നത്. പണ്ട് തെങ്ങിന്റെ മണ്ടയിലൊക്കെ വെച്ച് കേട്ടുണ്ട്, ഉച്ചഭാഷണിയിലൂടെ കേട്ടെന്ന പറയും, ഉച്ചത്തിൽ പറയുന്ന സാധനം. കോളാമ്പി ഇത് മയക്ക് തന്നെയാണ്, ഇതിന്റെ മലയാളം മയക്ക് തന്നെ. ഒരുപാട് ഇംഗ്ലീഷ് പദങ്ങളും ഉറുദു പദങ്ങളൊക്കെ നമ്മളിന്ന് മലയാളമായിട്ട് ഉപയോഗിക്കുന്നു. മേശ മലയാളമല്ല, മലയാള പദമല്ല, അത് ഉറുദുവിൽ നിന്ന് ഒന്നാണ്. അതുപോലെ കാസ്റ്റ് എന്ന് പറയുന്നത് പോർച്ചുഗീസ് ഭാഷയാണ്, അതിന്റെ മലയാളം കാസ്റ്റ് തന്നെയാണ്. അപ്പോ ഗുരു ജാതി ചോദിക്കരുത് പറയരുതെന്ന് പറഞ്ഞു, ഗുരു കാസ്റ്റ് ചോദിക്കരുത് പറയരുതെന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടില്ല. രണ്ടും രണ്ടായി മനസ്സിലാക്കും. അപ്പോ ഇന്നിപ്പോ ഈ ആൾക്കാരുടെ സ്വാമിയാരൊക്കെ സ്റ്റേജിൽ കയറി നിന്ന് വിഷമിക്കരുത്. എന്താ പറയണോ പറയണ്ടേ? പറഞ്ഞാൽ കുഴപ്പമാകുമല്ലോ. അപ്പൊ ബ്രാഹ്മണൻ തുടങ്ങി പറയുന്ന ഈ ശബ്ദങ്ങളെല്ലാം എന്താണ്? ഇതെല്ലാം കാസ്റ്റാണ്, ജാതിയാണ്. മനുഷ്യനാണ് ജാതി, മനുഷ്യത്വം. മനുഷ്യനെന്ന് പറയുന്ന അതാണ് ജാതി. പിന്നെ ജാതി ചോദിക്കരുത് പറയരുതെന്നൊക്കെ പറഞ്ഞത് എന്താണ്? മനുഷ്യൻ ഈ കാസ്റ്റിനെ ജാതിയെന്ന് തെറ്റിദ്ധരിച്ചാൽ അത് പറയരുത്. ഇത് കാസ്റ്റിനെ ജാതിയെന്ന് തെറ്റിദ്ധരിച്ചാലും പറയും. മനുഷ്യൻ കാസ്റ്റിന്റെ ജാതിയെ തെറ്റിദ്ധരിച്ച അങ്ങനെ പറയും, കാസ്റ്റിനെ കാസ്റ്റായി തന്നെ അറിയും, ജാതിയെ ജാതിയായി തന്നെ അറിയണം. അതാണ് ജാതി ചോദിക്കരുത് പറയരുതെന്ന് പറയുന്നത്. അത് എന്താണ്? മനുഷ്യൻ പണ്ട് ഈ പറ്റിയത് ഇത് ജാതി എന്ന് തെറ്റിദ്ധരിച്ചു കാസ്റ്റ്. അങ്ങനെ തെറ്റിദ്ധരിച്ചാൻ പാടില്ല, അത് കാസ്റ്റാണ് ജാതിയല്ല. പക്ഷെ പഴയകാലത്ത് അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഗ്രന്ഥങ്ങളെല്ലാം എഴുതിവെച്ചത്. അപ്പൊ ഗുരു പറയുന്നത് എന്താണ്, ഇതൊന്നും ജാതിയേ അല്ല, നിങ്ങളിത് ജാതിയാണ് തെറ്റിദ്ധരിച്ച് സംസാരിക്കരുത്. അപ്പൊ മനുഷ്യന് ജാതി പറയേണ്ട കാര്യമില്ല, കുഴപ്പമൊന്നുമില്ല. അതാണ് പറഞ്ഞു, മനുഷ്യരെല്ലാം ഒരു ജാതിയാണ്. ഏത് ജാതിയാ ഒരു ജാതി എന്ന് പറയും? മനുഷ്യജാതിയല്ല. അപ്പൊ അത് അങ്ങനെ പറയാം, മനുഷ്യജാതി എന്ന് പറയാം. പഴയകാലത്ത് നിലനിന്ന് അവർക്ക് പറ്റിയെന്നു വെച്ചു കഴിഞ്ഞാൽ അവർ ഈ കാസ്റ്റിനെ ഗ്രൂപ്പുകളെ ജാതി എന്ന് തരും. അതൊക്കെ മനുഷ്യരുടെ ഇടയിലുള്ള ഗ്രൂപ്പുകളാണ്, ജാതിയല്ല. ഇതാണ് ഗുരു പറയുന്നത്. അപ്പൊ കാസ്റ്റ് ആവശ്യമുള്ളടത്ത് പറയാം, അങ്ങനെ പറയുന്നുണ്ട്, എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ പറയാം. പക്ഷെ അത് പറയുമ്പോൾ മനസ്സിലാക്കണം, ഇത് ജാതിയല്ല, ജാതി വേറെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ഈ ജാതി പറയുന്നോ ഇല്ലേ എന്നുള്ളതല്ല പ്രധാനമായും വരുന്നത്, അതിന്റെ പേരിലുള്ള ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാകുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അത് പറയണ്ട എന്ന് പറയുന്നു. അപ്പൊ ഈ കാസ്റ്റാണ് ഉച്ചനീചത്വങ്ങൾ ഉണ്ടാക്കുന്നത്, ജാതിയല്ല. ജാതി എന്താണ്? മനുഷ്യത്വ ജാതിയാണ്. അത് ഉച്ചനീചത്വങ്ങളെ ഉണ്ടാക്കത്തില്ല, കാസ്റ്റ് ഉച്ചനീചത്വങ്ങളെ ഉണ്ടാക്കും. ഇപ്പൊ കാസ്റ്റിനെ എന്തായി കാണണം? കാസ്റ്റായിട്ട് തന്നെ കാണണം. അത് ജാതി എന്ന് കാണുമ്പോഴാണ് അവിടെ ഒറ്റ നെയ്യത്വം വരുന്നത്. അതിന് ജാതിയായി കാണരുത്, മനുഷ്യരുടെ ഒരു ഗ്രൂപ്പ്. അതെല്ലാ ജീവവർഗങ്ങളിലും അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ. അത്രയേ ഉള്ളൂ, അതിൽ അതിന് ജാതി എന്ന് പറയാൻ പറ്റില്ല. ഏതിനെ എടുത്തു നോക്കുക, പശുവിനെ എടുക്കുക, പട്ടിയെ എടുക്കുക, പൂച്ചയെടുക്കുക, എല്ലാത്തിനും പല പല ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ മനുഷ്യരിലും പല പല ഗ്രൂപ്പുകളുണ്ട്. മനുഷ്യരുടെ ഗ്രൂപ്പ് എങ്ങനെ വന്നു? അതിങ്ങനെ മാതാപിതാക്കളിൽ നിന്ന് വന്നു. മനുഷ്യൻ സ്വയം തന്നെ വേർതിരിഞ്ഞാണ് ഓരോരോ ഗ്രൂപ്പുകളായി വേർതിരിഞ്ഞു. ഗോത്രങ്ങൾ, പഴയ ഗോത്രങ്ങൾ മാറി മാറി മാറി മാറി ജാതികളായി വേർതിരിഞ്ഞു. അതിനൊക്കെ കാസ്റ്റായി പരിഗണിക്കുക. മുമ്പോ എന്താണ്, നേര് മെയ് തന്നെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നേന്തോ അത് ജാതി, മറ്റേതൊക്കെ നമ്മൾ എഴുതി വെക്കേണ്ടി വരും. അതുകൊണ്ടല്ലേ ചോദിക്കുന്നത് നിങ്ങളുടെ ജാതി എന്താണ്. അപ്പൊ അവിടെ എഴുതി ഇന്നതാണ് എന്റെ ജാതി, കാസ്റ്റാണെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും രണ്ടായി കണ്ടുകഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഇത് കാസ്റ്റിനെ ജാതി എന്ന് ഭ്രമിച്ചെടുത്താണ് പ്രശ്നം ഉണ്ടായത്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇടം കാസ്റ്റിനെ വേറെ കാണണം, ജാതിയെ വേറെ കാണണം. ജാതിയിൽ മനുഷ്യരെല്ലാം ഒന്നാകും, കാസ്റ്റാണെങ്കിൽ മനുഷ്യരെല്ലാം പല ഗ്രൂപ്പുകളാകും. അപ്പൊ ഇന്ന് സമൂഹത്തിന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കാസ്റ്റുകൾ നിലനിൽക്കുന്നുണ്ട്, പക്ഷെ ഇവർ തമ്മിലുള്ള അകൽച്ച കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇവർ തമ്മിലുള്ള ഉച്ചനീചത്വങ്ങളെന്ന് മനുഷ്യന് കുറഞ്ഞു വരികയാണെങ്കിൽ ഒരു സംശയമൊന്നും ഇന്ന് എവിടെയെങ്കിലും കാണുന്ന ഉച്ചനീചത്വങ്ങൾക്ക് വലിയ പ്രാധാന്യം കിട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് പഴയകാലം ഇന്നും തമ്മിലുള്ള വ്യത്യാസം. കാരണം പഴയകാലത്ത് ഗുരുവിന്റെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഒന്നുമില്ല, എല്ലാ വ്യക്തികളും ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് ഐത്തം ആചരിച്ചാൽ അതൊരു വാർത്തയല്ല. ഒരാളിനോട് നീ ഇന്ന ജാതിക്കാരനാണ് മാറിയുണ്ട് എന്ന് പറയുന്ന എന്തൊരു വാർത്തയല്ല. കാരണം ഈ കാസ്റ്റുകളെല്ലാം എന്ത് ചെയ്യുന്നു, ഇത് സ്വയം പാലിച്ചിരുന്നവരാണ്. അതുകൊണ്ട് അന്ന് ടി വിയോ പത്രമോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അതൊന്നും ഒരു വാർത്തയാവും, എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. ഇവൻ മേൽ ജാതി, ഇവൻ കീഴ് ജാതി. ഇന്നങ്ങനെയല്ല, ഇന്നത് ചോദ്യം ചെയ്യുന്ന കാലമായതുകൊണ്ടാണ് എവിടെയെങ്കിലും ഒരു ജാതി വിവേചനം വരുമ്പോൾ അത് വലിയ വാർത്തയാകും. അതിനർത്ഥം പഴയതുപോലെയുള്ള ജാതി വിവേചനം അന്നത്തെ പോലെ ഇന്നും നിലനിൽക്കുന്നു എന്നല്ല, മാറി മാറി മാറി വരികയാണ്. കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പൊ മനുഷ്യനിങ്ങനെ ഗ്രൂപ്പുകളായി തുടർന്നാലും ക്രമേണ എന്ത് സംഭവിക്കും? ഇവര് തമ്മിലുള്ള അകൽച്ച കുറഞ്ഞു കുറഞ്ഞു വന്ന് അവസാനം ഇതെല്ലാം കൂടെ കൂടിക്കലർന്നു കലരുമ്പോൾ പിന്നെ ഈ വിഭാഗങ്ങൾക്ക് പ്രസക്തി ഇല്ലാത്തവരും മനുഷ്യൻ എന്നെ എല്ലാവരും പരസ്പരം മനസ്സിലാവും, പരസ്പരം മിക്സാവും. പ്രത്യേകിച്ച് വിഭാഗത്തിലൂടെ എല്ലാവരും കൂടിക്കലരുന്നു. അതുകൊണ്ടാണ് ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ വിവാഹം കഴിച്ചു. അവിടെ പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. എന്തോന്നു അവിടെ മതത്തിലൊരു വ്യത്യാസം വരികയാണ്. ക്രമേണ എങ്കിലും അടുത്തൊരു തലമുറയിലെങ്കിലും എന്ത് ചെയ്യും, ഇത് മാറ്റം പ്രതീക്ഷിക്കാവണം. അവര് ബഹളം ഉണ്ടാക്കില്ല, യാതൊരു ആവശ്യവും. അപ്പോ അത് മതത്തിലെങ്ങനെ മാറ്റം ഉണ്ടാക്കുന്നു ക്രമേണ, അതുപോലെ ജാതിയിലും വ്യത്യാസമുണ്ടാവും. ഹിന്ദുവും മുസ്ലിം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ പറയും എന്റെ അച്ഛൻ ഹിന്ദുവാണ് അമ്മ മുസ്ലിമാണെന്ന് തന്നെ പറയും. അതാണൊരു വലിയ മാറ്റം അങ്ങനെ സംഭവിക്കുന്നത്. ഇതുപോലെ മനുഷ്യർ കൂടിക്കളരുന്നു. അത് ഒരു ജാതിയിൽ നിന്ന് വേറൊരു മതത്തിൽ ചേർക്കുന്നതോ ഒരു ജാതി ചേർക്കുന്നതോ ആകരുത്. ഒരു ജാതിയിൽ ആൾക്കാരെ പിടിച്ച് വേറൊരു ജാതി ചേർക്കുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല. ഒരു മതത്തിലെ ആളിനെ വേറൊരു മതത്തിൽ ചേർക്കുന്നതുകൊണ്ട് പ്രയോജനം. മനുഷ്യന് ജാതിയും മതവും ഇല്ലാതെ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഒന്ന് ഒരാൾ വേറൊരു മതത്തിൽ ചേരുകയോ ജാതി ചേരുകയോ ചെയ്യണം. അങ്ങനെ സംഭവിക്കും. അപ്പോ അവിടെ എന്ത് ചെയ്യുന്നു, കാസ്റ്റുകൾ ക്രമേണ ഇല്ലാതാകുന്നു, ജാതി നിലനിൽക്കുന്നു, മനുഷ്യജാതി. അതായിരുന്നു ഗുരുവിന്റെ സ്വപ്നം. അങ്ങനെ സംഭവിക്കുന്നതാണ്, ജാതി പോകണം എന്ന് പറയുന്ന അതാണ്. മനുഷ്യജാതി പോകണമെന്നല്ല, മറ്റ് ഈ ജാതികൾ കാസ്റ്റുകൾ പോകണമെന്ന്. പിന്നെ കള്ളം പറയേണ്ട ആവശ്യമില്ല, ഇന്നും പറയേണ്ടി വരും. നീച ജാതി എന്ന് തന്നെ ആരെങ്കിലും കരുതിയാലോ എന്ന് വിചാരിച്ചു കള്ളം പറയുന്നു. അതിന്റെ ആവശ്യം പറയുന്നു. ആണും പെണ്ണും വേർതിരിച്ച് കാണും വണ്ണം ഇനത്തെയും കാണണം. കുറി കൊണ്ട് ഇമ്മട്ടാണ് നാം അറിയേണ്ടത്. ആണും പെണ്ണും വേർതിരിച്ച് കാണും വണ്ണം, ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് കാണുന്നത് പോലെ കണ്ടു തന്നെ അറിയണം. കാണും വണ്ണം എന്ന് വെച്ചാൽ കണ്ടറിയുന്നു. ആണിനെ കണ്ടാലും പെണ്ണിനെ കണ്ടാലും കണ്ടു തന്നെ തിരിച്ചറിയുന്നത്. അതുപോലെ കുറി കൊണ്ട് ഇനത്തെയും കാണണം. കുറി കൊണ്ട്, അടയാളം കൊണ്ട് ജാതിയെ, ഇനമെന്ന് വെച്ചാൽ ജാതിയെയും കാണണം. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ, മനുഷ്യന്റെ അടയാളം കൊണ്ട് മനുഷ്യജാതിയാണെന്ന് കാണണം. മനുഷ്യൻ തന്നെ മനുഷ്യജാതി, വേറൊന്നുമില്ല. മനുഷ്യജാതി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, മനുഷ്യൻ തന്നെ. പക്ഷെ അതിൽ അടയാളമുണ്ട്, മനുഷ്യന്റേതായ അടയാളങ്ങൾ. ആ അടയാളം എന്താണ്? അവന്റെ ശരീരം തന്നെയാണ് അടയാളം. കാരണം കണ്ടറിയുന്ന ശരീരത്തെയാണല്ലോ, ഗുണത്തെയല്ലത്. ഇവിടെ കണ്ടറിയുന്ന കാര്യമാണ് പറയുന്നത്. ഗുണം കൊണ്ടല്ല മനുഷ്യനെ അറിയേണ്ടത്, കണ്ടു തന്നെ. അവന്റെ കൈയും കാലും മൂക്കും മുഖവും തലയും എല്ലാം കണ്ടാണറിയുന്നത്. അപ്പൊ ആണിനെയും പെണ്ണിനെയും എങ്ങനെയാണ് കണ്ടാൽ അറിയുന്നത്? ആണിന്റെ അടയാളങ്ങളും പെണ്ണിന്റെ അടയാളങ്ങളും തന്നെയാണ്. അങ്ങനെയാണ് കുറികൊണ്ട്. അതാണ് ആണും പെണ്ണും വേർതിരിച്ച് കാണും വണ്ണം കുറി കൊണ്ട് ഇനത്തെയും കാണണം, അടയാളം കൊണ്ട് ജാതിയെയും കാണണം, കണ്ടറിയണമെന്ന്. ഇമ്മട്ടാണ് നാം അറിയേണ്ടത്. ഈ രീതിയിലാണ് ജാതിയെ മനസ്സിലാക്കുന്നത്. കണ്ടറിയുന്നത് ജാതി, എഴുതി അറിയുന്നതോ കേട്ടറിയുന്നതോ പറഞ്ഞറിയുന്നതോ അതെല്ലാം കാസ്റ്റ്. ഈ വ്യത്യാസം മനസ്സിലാക്കും. അപ്പൊ പിന്നെ അവിടെ വളരെ സ്പഷ്ടമായി അതാണ് ഗുരുക്ക് വെച്ച് കണ്ടാൽ പറഞ്ഞ കണ്ടാൽ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പൊ അങ്ങനെ ഒരു ജാതിയെ ഗുരു അംഗീകരിച്ചുള്ളൂ, മനുഷ്യന് ഒരു ജാതിയോ. അങ്ങനെ മനുഷ്യന് ഒരു ജാതിയായി കഴിയും. അതുകൊണ്ട് പറഞ്ഞു മതം പലതായാലും, മതം എന്ന് പറയുന്ന മനുഷ്യന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും കൂടെ ചേരുന്നതാണ് മനുഷ്യന്റെ മതം എന്ന് പറയുന്നത്. അത് പലതായാലും നമുക്ക് യോജിച്ച് കഴിയാം എന്ന് പറയും. അതിനൊന്നാക്കാൻ പറ്റില്ല, കാരണം അത് മനുഷ്യൻ കൃത്രിമമായിട്ടുണ്ടാക്കിയത്. ജാതി എന്ന് പറയുന്നത് എന്താണ്? കുറി കൊണ്ടറിയുന്നതാണ്, അടയാളം കൊണ്ടറിയുന്നതാണ്. അപ്പൊ മതങ്ങളുടെ കാര്യത്തിൽ വേണ്ടതെന്താണ്? മതങ്ങൾ നശിക്കുക എന്നുള്ളതാണ്. മനുഷ്യന്റെ ഐക്യത്തിന് ഏറ്റവും വിലങ്ങുതടിയായി നിൽക്കുന്നതെന്ന് ഈ മതങ്ങളാണ്, പ്രാചീനമാണ് ഗോത്രചിന്തകളാണ്. ആയിരക്കണക്കിന് വർഷം മുമ്പേ മനുഷ്യൻ യാതൊരു ബോധമില്ലായിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ ഭാവനയിൽ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് മതങ്ങളെന്ന് പറയുന്നത്. അതിന്റെ ഭാവന മാത്രമാണ്, അതിനകത്ത് കഴമ്പുള്ളതൊന്നുമില്ല. ബോധമില്ലാത്ത മനുഷ്യർ ഉണ്ടാക്കിയാണ് ഈ മതങ്ങളെന്നൊക്കെ പറയുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ശരിയായ അറിവില്ല, അവനവനെ കുറിച്ചുള്ള അറിവില്ല, മനുഷ്യ സമുദായത്തിന്റെ ശൈശവാവസ്ഥയിലെ രൂപപ്പെട്ടാണ് ഈ മതങ്ങളെല്ലാം. അപ്പൊ മനുഷ്യന് അറിവ് കൂടി വരുമ്പോൾ ഇതൊക്കെ മനുഷ്യൻ ഉപേക്ഷിക്കേണ്ടതാണ്. ഈ തലയിൽ കെട്ടി തലയും മുട്ടയടിച്ച് കാവ്യൊക്കെ കൊടുത്ത് കളക്കുന്നതൊക്കെ കളയേണ്ട കാലം കഴിഞ്ഞു. എന്താണ് ഇതൊക്കെ? എന്താണ് മനുഷ്യനെ വേർതിരിക്കുന്ന അടയാളങ്ങളാണത്. മനുഷ്യൻ ഒന്നായി ജീവിക്കുന്നതിന് എന്താണ്? ഇതൊക്കെ തടസ്സമാണ്. ഇപ്പോഴും വലിയ തടസ്സമില്ല, ഭാവിയിൽ ഇതൊക്കെ തടസ്സമായിട്ട് വരും. അപ്പൊ മനുഷ്യൻ ഇതൊക്കെ ഉപേക്ഷിക്കും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പോകും. അപ്പൊ ഇത് ഉദര നിമിത്തം ബഹുകൃത വേഷം, ജീവിക്കാൻ ഇതൊക്കെ കൊള്ളാം. ഇതുള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ജീവിച്ചു പോകുന്നത്. പക്ഷെ എന്നത്തേക്കും ഇത് പറ്റിയ സാധനമല്ല എന്നിപ്പോഴേ നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കാലത്തും ഇപ്പൊ ഇത് വലിയ കേമമായിട്ടൊക്കെ കൊണ്ടു കിടക്കുന്നുണ്ടെങ്കിലും വരുന്ന ഒരു സമൂഹം ഭാവി കാലത്തേക്ക് വരുമ്പോൾ എന്താണ്? ഭാവി കാലത്ത് ഇതൊക്കെ മനുഷ്യ ഇതൊക്കെ ഉപേക്ഷിച്ച് വേണം മനുഷ്യൻ ഒന്നാകേണ്ട. എന്തിനത് ഉപേക്ഷിക്കണം? മനുഷ്യൻ ഡ്രസ് ഉപയോഗിക്കണം? വേണ്ട. ഇതൊക്കെ മതത്തിന്റെ ഭാഗമായി വരുന്നതുകൊണ്ടാണ് ഉപേക്ഷിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി. ഡ്രസ് കോഡുകളൊന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, മനുഷ്യൻ എന്തെങ്കിലും ഡ്രസ് വേണോ? പക്ഷെ ഇതൊക്കെ മതത്തിന്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ടാണ് ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് മതമില്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാം. പക്ഷെ മതമില്ലാതിരിക്കണം. അപ്പൊ തലയിക്കെട്ടും മുട്ടയൊക്കെ എന്താണ്? മതത്തിന്റെ അടയാളങ്ങളായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വെറും ഒരു ഡ്രസ് കോഡ് അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനി വേണം, നിർബന്ധമില്ല. വേണമെങ്കിൽ ആകാം, അതിനാൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കരുതെന്ന്. തലേക്കും മുട്ടയടിച്ചിട്ട് ഞങ്ങളൊക്കെ വെച്ച് ദിവ്യന്മാരാണെന്ന് പറഞ്ഞ ആൾക്കാരുടെ മുമ്പ് ചെന്ന് നിൽക്കരുത്. മുട്ടയടിച്ചെന്ന് പറഞ്ഞ ആരെങ്കിലും ദിവ്യന്മാരാകും? ആവും. അപ്പൊ അതിനൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഇതൊക്കെ ഒരു എന്താണ്, ഒരു സ്റ്റൈൽ എന്നുള്ളതിലേക്ക് കൊണ്ടു കിടക്കാം. ഭാവിയിൽ നടക്കും എന്നും ഇതൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. മതവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ഇതൊക്കെ കുഴപ്പമായി തീരുന്നത്. അപ്പൊ ഇതൊക്കെ മനുഷ്യനെ വേർതിരിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞത് മനുഷ്യൻ മതപരമായി എല്ലാം വേറെ തന്നെയാണ്, എന്നാലും നമുക്ക് യോജിക്കാം. അവിടെ ഒരു യോജിപ്പേ സാധ്യമാകും. എന്താണ് അവന്റെ ഉള്ളിൽ വരുന്നത്? എന്താണ്? നീ മുസ്ലിം, ഞാൻ ഹിന്ദു, അതവന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. അപ്പോ ആ ഒരു, അതുകൊണ്ടാണ് പറഞ്ഞത് പേരെ നിന്നാലും യോജിക്കാം എന്ന് പറഞ്ഞതാണ്. അത് പോകാൻ പ്രയാസമാണ്. ഈ അടയാളങ്ങൾ മതത്തിന്റെ പേര് നിൽക്കുന്നിടത്തോളം കാലം അത് പോകത്തു. ഒരു ഹിന്ദു തന്നെ തളിയിൽ കെട്ടുകെട്ടിയെന്നിരിക്കട്ടെ, ഹിന്ദുക്കളും കെട്ടാറുണ്ടല്ലോ, അവന് മുസ്ലിം എന്നുള്ള അകച്ച അവനോട് ആരെങ്കിലും കാണിക്കുമോ? ഇല്ലല്ലോ. ഒരു മുസ്ലിം തലമുട്ടയടിച്ചെന്നിരിക്കട്ടെ, ഹിന്ദു എന്നുള്ള രീതിയിൽ അവനോട് അകൽച്ച കാണിക്കില്ല. ഇതേ ഡ്രസ് തന്നെ, ഇതേ കളറുള്ള ഒരു ഡ്രസ്, ഒരു മുസ്ലിം ഇട്ടെന്നിരിക്കട്ടെ, ഒരു മുസ്ലിം അവനെ കണ്ടിട്ട് മുസ്ലിം എന്നുള്ള അകൽച്ച കാണിക്കില്ല, ഹിന്ദു എന്നുള്ള അകൽച്ച കാണിക്കില്ല. ഡ്രസ്സറിന്റെ പ്രശ്നം, മതത്തിന്റെ അടയാളമായി വരുമ്പോൾ ഇതൊക്കെ പ്രശ്നമാണ് മനുഷ്യർ തമ്മിൽ. അതുകൊണ്ടാണ് അകറ്റ് ഗുരു പറഞ്ഞത്. ഇതൊക്കെ ഇങ്ങനെ ഇരുന്നാലും മനുഷ്യർ ഒരുമിച്ച് കഴിയുന്നതിനുള്ള പണി നോക്കുക, അതാണ് ഗുരു പറഞ്ഞത്. പക്ഷെ ജാതിയുടെ കാര്യത്തിൽ അത് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? ജാതി ഒന്നെന്ന് തന്നെ ധരിക്കണം, ഒന്നേ ഉള്ളൂ. മറ്റൊരു കാസ്റ്റാണ്, അതിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ അത് സാമൂഹ്യ ശാസ്ത്രപരമായ പ്രശ്നങ്ങളാണ്. അതിന് സാമൂഹ്യപരമായി തന്നെ പരിഹരിക്കാനുള്ള നടപടികൾ എന്ന് സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം സാമൂഹ്യപരമായി പരിഹരിക്കും. അത് ജീവശാസ്ത്രപരമായ ഒരു കാര്യമല്ല. ജാതി എന്ന് പറയുന്നത് തീർച്ചയായും ജീവശാസ്ത്രമാണ്. അതാണ് ഇവിടെ പറഞ്ഞ എന്താണ്? കുറി കൊണ്ടാണ് അറിയേണ്ടത്, അടയാളം കൊണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള അടയാളം കൊണ്ടാണ് നമ്മൾ ജാതി അറിയേണ്ടത്. എന്റെ ശരീരത്തിൽ ഉള്ള അടയാളം മനുഷ്യന്റെ അടയാളമാണെങ്കിൽ ഞാൻ മനുഷ്യൻ. മനുഷ്യത്വം എന്ന് പറയുന്ന അവന്റെ ഉള്ളിലിരിക്കുന്ന എന്തെങ്കിലും ഗുണം കൊണ്ടല്ല അറിയേണ്ടത്. കണ്ടറിയുന്നതാണ് ജാതി. കേട്ടറിയുന്നതോ പറഞ്ഞറിയുന്നതോ ആലോചിച്ചറിയുന്നതോ അല്ല, കണ്ടറിയണം. കണ്ടാ മനസ്സിലായില്ലെങ്കിൽ അവനോട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കാം, അത്രയേ ഉള്ളൂ. ചിന്തിച്ച് മനസ്സിലാക്കാം. ഗുരുവിന്റെ ഈ ഒരു ആശയം എന്ന് പറയുന്നത് വളരെ വളരെ മഹത്തായ ഒരാശയമാണ്. ഗുരു വളരെ വളരെ ചിന്തിച്ച്, അത് ഗുരു പറയുന്നില്ല, ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തുടങ്ങും. വളരെ വളരെ വളരെ ചിന്തിച്ചിട്ടാണ് ഗുരു ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചത്. ഗുരു പറയുന്നുണ്ട്, ജീവിതകാലം മുഴുവൻ ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചത്. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഗുരു ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. എന്താണ് മനുഷ്യൻ എന്നുള്ള ഒരു ഐഡന്റിറ്റി മതി മനുഷ്യൻ. അതിൽ മനുഷ്യരൊന്നാകും. അത് അടയാളം കൊണ്ട് മനുഷ്യനെ തിരിച്ചറിയുക, മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിയുക എന്നുള്ള. പിന്നെ മറ്റേത് സമൂഹത്തിലെ ഒരു പ്രശ്നമായി നിൽക്കുന്നുണ്ട് കാസ്റ്റ്. ആ പ്രശ്നത്തിന്റെ പരിഹാരങ്ങളാണ് ഇന്ന് ഭരണകൂടവും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത്. അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതെന്താ സംഭവിച്ചത്? കാസ്റ്റിനെ ജാതിയും തെറ്റിദ്ധരിച്ചാണ്. കാസ്റ്റ് വേറെയാണ്, ജാതി വേറെയാണ്. പണ്ടൊരിക്കൽ ഞാൻ എന്നോടൊരാൾ ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ ജാതി വരുന്ന പേരുകൾ എഴുതരുതെന്ന് ഗുരു പറഞ്ഞു, ജാതി സൂചിപ്പിക്കുന്ന ഒന്നും എഴുതരുതെന്ന് ഗുരു പറഞ്ഞു. അപ്പൊ ഒരാൾ ചോദിച്ചു, സംവരണം പോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജാതി എഴുതണമല്ലോ. അപ്പൊ ഗുരു പറഞ്ഞത് അക്ഷരം പ്രതിപാദിച്ച് എഴുതാൻ പറ്റില്ല. ശരിയാണ്, യുക്തിവാദികളൊക്കെ പറയുമ്പോൾ. പിന്നെ എഴുതാതിരിക്കുന്ന എങ്ങനെ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോ എഴുതേണ്ടി വരുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷെ അപ്പൊ ഗുരു പറഞ്ഞതിനെതിരായി ഗുരു എഴുതരുതെന്ന് തന്നെ പറഞ്ഞു. എഴുതേണ്ടി വരുമെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ അന്നെനിക്ക് അതിനൊരു മറുപടി കിട്ടിയില്ല. അന്ന് ഞാനും ഇതിനെക്കുറിച്ച് ഒരുപാട് കാലം ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മറുപടി കിട്ടിയത്. അപ്പൊ പിന്നെ എന്തെഴുതണം? കാസ്റ്റ് എന്നെഴുതണം, പരിസരത്തിൽ ഞാൻ കുറെ കാര്യം ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. പിന്നെന്താ എന്റെ ഒരു പരിഹാരം? കാസ്റ്റ് ആക്കുക, ജാതി വേറെ ആക്കുക, കാസ്റ്റ് വേറെ ആക്കുക. കാസ്റ്റ് എഴുതാൻ കുഴപ്പമില്ല, ജാതി എഴുതണ്ട. Oh.